സൂക്ഷ്മവും മനസ്സുകൊണ്ടറിയുന്ന പുറമേ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന സ്ഫോടം ഇതെന്നാ അറിയുന്ന വിഷയമാകുന്നു എന്നാ അതുകൊണ്ട് തന്നെ ജഡമാണ് ദൃശ്യതയാണ്. പക്ഷെ ഇതൊക്കെ ജഡമാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ സ്ഥൂലമായ ശരീരം പോലും പൂർണമായും ജഡമല്ല. ഒരു ചൈതന്യം പോയാല് ജഡമാകും. ഇനി ഉള്ളിലുള്ളതാണെങ്കിലോ അതൊരിക്കലും ജഡമാകുന്നില്ല. എന്നാൽ ഇതെല്ലാം അറിയുന്ന വിഷയമാണ്. ഇപ്പൊ ജഡമെന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം പറയാം. എന്താണ്? അനിത്യമാണ്, ഇത് നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകുന്നതുകൊണ്ട് ജഡമെന്ന് പറഞ്ഞു പറയാം. ഒരർത്ഥം അങ്ങനെ പറയാം, മനസ്സിലാക്കാം. ഒരർത്ഥം പറയാന്ന് വെച്ചാൽ അങ്ങനെ മനസ്സിലാക്കാം. ഇനിയും ഇത് ജഡമാണെന്നുള്ള വേറെ രീതിയിലും മനസ്സിലാക്കാം. ഇപ്പൊ സ്ഥൂല ശരീരത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണോ, ഇവിടെ അറിവിന് വിഷയമാകുന്നത് എപ്പോഴും ജഡമാണ്, ചൈതന്യമല്ല. സ്ഥൂല ശരീരത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നുണ്ടല്ലോ ഈ ശരീരത്തിൽ ചൈതന്യം ഉണ്ടെന്ന്. അപ്പൊ ചൈതന്യമുള്ള ശരീരത്തെ നമ്മൾ അറിയുന്നു. അപ്പം നമ്മുടെ അറിവിന് വിഷയമായി ശരീരവും ചൈതന്യവും. അല്ലേ? ചൈതന്യം എന്ന് വെച്ചാൽ ബോധം. കാരണം നമ്മൾ ഇപ്പൊ അറിയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ അറിയുന്നത് സ്വന്തം ശരീരം മൃതശരീരമായിട്ടാണോ അറിയുന്നത്? ആണോ? ചൈതന്യമുള്ള ശരീരമായിട്ട് അറിയുന്നു. അപ്പൊ പിന്നെ നമ്മൾ അറിയുന്നത് ശരീരത്തെ അറിയുന്നു, ശരീരത്തിലെ ചൈതന്യത്തെയും അറിയുന്നു. അല്ലേ? അല്ലെ, ചൈതന്യത്തെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയാണ്. നമ്മുടെ അറിയുന്ന വിഷയമാകുന്ന എന്താണ്? ശരീരം മാത്രമാണ്, ചൈതന്യമല്ല എന്ന് കുറച്ചുകൂടി ആലോചിച്ചിട്ട് പറയും. നേരത്തെ പറഞ്ഞ എന്താണ്? ചൈതന്യമുള്ള ശരീരത്തെ അറിയുന്നു. ഇപ്പൊ പറയുന്ന അങ്ങനെയല്ല. ചൈതന്യമുള്ള ശരീരത്തെ അറിയുന്നു എന്ന് പറയുന്നിടത്തും ശരീരമേ അറിയുന്നുള്ളൂ, ചൈതന്യത്തെ അറിയുന്നു. പറയുന്നിപ്പോ ശരീരത്തെ പിടിച്ചു വന്നു, അവിടെ നാഡീസ്പന്ദനമാണ്. ഒരാള് ജീവിച്ചിരിപ്പുണ്ടോ അതെ മരിച്ചു പോയെന്ന് അറിയാമ്പോ നാഡി പിടിച്ചു നോക്കും. മൂക്കിന്റെ മുമ്പില് പഞ്ഞി വെച്ചു നോക്കും, പഞ്ഞി കാണിച്ചു നോക്കും. ചരിക്കുന്നുണ്ടോ, ശ്വാസോച്ഛ്വാസമുണ്ടോ, ഇതൊക്കെ സാധാരണ ചെയ്യുന്ന നോക്കാം. ഡോക്ടർമാര് വേറെ ടെസ്റ്റുകളും നടത്തും, സാധാരണ ഇതൊക്കെ നോക്കുന്നു. അപ്പൊ ശരീരത്തിൽ ചൈതന്യം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നു. അല്ലേ? പറയുന്ന ഇതൊന്നും ചൈതന്യത്തെ അല്ല അറിയുന്നു. നമ്മൾ നോക്കുന്ന മുമ്പിൽ നൂലെടുത്ത് കാണിച്ചാൽ ചരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാണപ്രവർത്തനമാണ്. പ്രാണൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, പ്രാണൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ശ്വാസം പോയും വരികയും ചെയ്യുന്നത്. നാഡി മടിക്കുന്നത് എന്തുകൊണ്ട്? പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ടാണ്. അപ്പോ അവിടെ പ്രാണനെ അറിയുകയാണ്, പ്രാണന്റെ പ്രവർത്തനത്തെ നമ്മളവിടെ അറിയുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഊഹിക്കുകയാണ്, അനുമാനിക്കുകയാണ്. ആ ഈ ശരീരത്തിൽ പ്രാണൻ, ഈ പ്രാണൻ എന്ന് പറയുന്നത് എന്താ? ഇവിടെ പ്രാണനെയാണ് അറിയുന്നത്, ചൈതന്യത്തെ അല്ല. പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? പ്രാണൻ എന്ന് പറയുന്നത് അദ്വൈതികൾ പറയുന്ന അനുസരിച്ച് സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നുണ്ടായ ഒന്നാണ്. ഈ കാണുന്നതൊക്കെ സ്ഥൂലഭൂതം എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയൊക്കെ ഗ്രഹിക്കുന്നത് അതിനെ എത്ര ചെറുതാക്കിയാലും ശരി, മുറിച്ച് മുറിച്ച് മുറിച്ച് ആറ്റം വരെ കൊണ്ടെത്തിച്ചാലും ഇനി അതിനെ പുലർന്നാലും എല്ലാം എന്താണ് സ്ഥൂല ഇത് സ്ഥൂലഭൂതമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അന്ത്വൈതത്തിൽ നമുക്ക് പ്രാണം പറ്റിയാലും പറ്റിയില്ലെങ്കിലും വസ്തുവിടെ പോകും. പ്രാണൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നാണ്. ഈ സ്ഥൂലഭൂതങ്ങൾക്ക് മുമ്പ് ഈ ഭൂതങ്ങൾക്ക് പഞ്ചഭൂതങ്ങൾക്ക് ഒരു സൂക്ഷ്മാവസ്ഥ, ആ സൂക്ഷ്മാവസ്ഥയിൽ നിന്നും ഇത് സ്ഥൂലമായതാണ്. സൂക്ഷ്മാവസ്ഥയിലാകുമ്പോൾ നമുക്ക് അതിനെ മണക്കാന് ഉപയോഗിക്കാന് സ്പർശിക്കാന് ഒന്നും കഴിയത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ പഞ്ചഭൂതങ്ങൾ പൃഥ്വി മണക്കാൻ പറ്റും, ജലം രുചിക്കാൻ പറ്റും, അഗ്നി ചൂട് സ്പർശിക്കാൻ പറ്റും, വായു അങ്ങനെ സ്പർശിക്കാൻ പറ്റും. ആകാശം എന്ന് പറയുന്നത് പഴയ ഒരു ചിന്താഗതി അനുസരിച്ച് ഒരു ശബ്ദഗുണമാണ്. ശബ്ദം ആകാശത്തിൽ നിന്നാണെന്ന് പറയുന്നു, പഴയ രീതിയാണ്. എന്തായാലും ശരി, ഈ പറയുന്ന സ്ഥൂലങ്ങളാണ്. സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതിൽ പറയുന്ന ഇതേ പഞ്ചഭൂതങ്ങളിൽ തന്നെ അതിൽ ഈ പറയുന്ന ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല എന്നാദ്യമുണ്ട്. അതുകൊണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? അത് ഉള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് ഇതുണ്ടായത്. ഇതൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ ആദിമകാലത്ത് മനുഷ്യരിങ്ങനെ പ്രപഞ്ചത്തേക്ക് നിരീക്ഷിച്ച് കണ്ടെത്തിയ ചില കാര്യങ്ങളാണ്. ഇന്ന് ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല. പണ്ട് ഇവര് പറഞ്ഞതും ചില സാദൃശ്യം ഉണ്ടെന്നുള്ള കാര്യമുള്ളൂ, അല്ലാതെ ഇന്നത്തെ ഭൗതിക വിജ്ഞാനം ഇതുമായിട്ടൊന്നും യാതൊരു സാദൃശ്യവും ഇല്ല. ഇന്നും പറയുന്ന എന്താണ്? എല്ലാം പരിണമിച്ചുണ്ടായെന്നാണ്. നമ്മുടെ ഈ ശരീരവും മനസ്സും എല്ലാം പരിണമിച്ചുണ്ടായെന്നാണ് ഇന്നത്തെ ഡാർവീനിയൻ സിദ്ധാന്തം, ഡാർവിന്റെ സിദ്ധാന്തം. ഇതേപോലെ ഒരു പരിണാമത്തെയാണ് അവരും പറയുന്നത്, പഴയ ആൾക്കാരും പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ പരിണാമം എന്താണ്? അതവര് ഈ അവരുടെ അന്നത്തെ ഈ പ്രകൃതിയൊക്കെ നിരീക്ഷിച്ചിട്ട് അവരുടെ ഒരു യുക്തി ഉപയോഗിച്ച് പറഞ്ഞാണ് ഇന്നതൊന്നും നമുക്ക് ഒരു ഭൗതിക സിദ്ധാന്തം ഉണ്ടെന്ന് പുറത്ത് പറയാൻ പറ്റില്ല. ഭൗതിക വിജ്ഞാനം അങ്ങനെയൊന്നും പറയാൻ പാടില്ല, കാരണം ഇന്ന് അതിൽ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞു. മനുഷ്യന് ഇന്ന് ഒരുപാട് അറിവുണ്ട്. ഇന്നത്തെ അറിവ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, പണ്ടത്തെ അറിവാണ്. ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പണ്ടത്തെ ആകാശ വായു വായുരഗ്നി അഗ്നിരാപ അധ്യ പൃഥിവി പൃഥിവിധ്യോ ഓഷധ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് ആദ്യം എന്തുണ്ടായി? വായു, വായുവിൽ നിന്ന് അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥിവി, പൃഥിവിയിൽ നിന്ന് ഈ കാണുന്ന വൃക്ഷങ്ങളും പറ്റിട്ട് ഇത് ഇതിനെങ്ങനെ നിരീക്ഷിച്ച് പഠിച്ചതാണ് പണ്ട് ആൾക്കാർ. ഇതുവരെ ദിവ്യമായ വെളിപാടൊന്നുമല്ല. എന്നുവെച്ചാൽ ആൾക്കാർ നോക്കുമ്പോൾ എന്താണ്? പണ്ടത്തെ ആൾക്കാർ നോക്കുമ്പോൾ മണ്ണിൽ നിന്ന് വൃക്ഷങ്ങൾ ഇങ്ങനെ കിളിച്ചു വരുന്നു, അതിൽ തന്നെ ലയിക്കുന്നു, അല്ലേ? അവസാനം അതിൽ തന്നെ എന്ത് ചെയ്യുന്നു? അഴുകി അതിൽ പോകും. വീണ്ടും അവിടെ നിന്ന് വേറൊന്ന് കിളിച്ചു വരുന്നു, അതും പോകും. അപ്പോ ഏതിലേക്കാണോ ഇത് ലയിക്കുന്നത് അവിടെ നിന്നാണ് ഉത്പന്നമാകുന്നത്. ഇതാണ് അവരുടെ ഒന്ന്. ഏത് ലയിക്കുമോ അതിൽ നിന്നായിരിക്കും അത്. ഇതാണ് സംഖ്യന്മാരുടെ സിദ്ധാന്തം. അങ്ങനെ നോക്കുമ്പോ ഈ പൃഥ്വി എവിടെ നിന്നായിരിക്കും ഉണ്ടായത്? കാരണം കുറച്ച് മണ്ണെടുത്തിട്ട് വെള്ളത്തിൽ കലക്കി നോക്കുക, എന്ത് ചെയ്യും? ഈ വലിയ വൃക്ഷമൊക്കെ അങ്ങ് ലയിച്ചു പോകുന്ന പോലെ ഈ മണ്ണ് വെള്ളത്തില് കലങ്ങിപ്പോകുന്നു. അപ്പോ വേണ്ടിയൊന്നും അതിൽ നിന്ന് അതിനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ എന്ത് വരും? മണ്ണ് തിരിച്ചും വരും, അല്ലേ? അതൊക്കെ പ്രകൃതിയിൽ കണ്ടിട്ടാണ് അപ്പോഴാണ് അവർ തീരുമാനിച്ചെന്നാണ്. അപ്പോ മണ്ണ് വെള്ളത്തിൽ ലയിക്കുന്നുണ്ടെങ്കിൽ, മണ്ണെന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്നും ഉണ്ടായതാണ്, അതാണ് സിദ്ധാന്തം. ഇങ്ങനെയാണ് സിദ്ധാന്തം ഉണ്ടാക്കിയത്, സാമാന്യമായി നിരീക്ഷിച്ചു. അത് ഈ സിദ്ധാന്തം ഉണ്ടാക്കിയത് ആരാണ്? അന്നത്തെ ഒരു വലിയ ബുദ്ധിമാന്മാര്, സാധാരണ മനുഷ്യരിൽ ഒന്നുമില്ല. അവരെന്തെങ്കിലും തിന്നും, കാട്ടിപ്പോയി വല്ലതിനെയൊക്കെ വേട്ടയാടി പിടിച്ച് തിന്നും, കിടന്നുറങ്ങും, വല്ല ഗുഹയിലും കിടന്നുറങ്ങും. ആ കാലത്താണ് ഇതൊക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് കൃഷിയും നാടോടികളായും മനുഷ്യൻ നടന്ന കാലത്താണ്. കുറച്ചു പേര് ഇന്നത്തെ സയന്റിസ്റ്റുകളെ പോലും മാറിയിരുന്ന് ചിന്തിച്ച് ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്. ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് എന്താണ്, ജലത്തിൽ നിന്നും പ്രതിമുണ്ട്. ഇനി ഈ ജലം എവിടെ നിന്നുണ്ടായിരുന്നു? അതെങ്ങനെയാണ്? ഇപ്പൊ ചുട്ട് പഴുത്തിരിക്കുന്നു പാറ, അല്ലെങ്കിൽ തീ കൊണ്ട് പഴുത്തിരിക്കുന്ന എന്തെങ്കിലും സാലയ്ക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചാൽ എന്ത് ചെയ്യും? അങ്ങ് പോയി. അപ്പൊ അവർ തീരുമാനിച്ച എന്താണ്, ഈ വെള്ളം ലയിക്കുന്നത് എവിടെ? അഗ്നിയിലാണ്. അപ്പോ വെള്ളം എവിടുന്നുണ്ടായി? ഇതാണ് തത്വം, ഏതിൽ ലയിക്കുന്നു അതിൽ നിന്ന് ഉണ്ടാകുന്നു. ഇതാണ് അന്നവർ കണ്ടുപിടിച്ചത്. അപ്പോ എന്തുവരുന്നു, അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടായത്, കാരണം ജലം അഗ്നിയിലേക്ക്. ഇനി ഒരു കാട്ടിലൊക്കെ തീ കൂട്ടിയിരിക്കും, തീ കാഞ്ഞിരിക്കും, കാരണം വലിയ കാറ്റ് വരുന്നു, തീ അവിടെ പോയി വായുവില് ലയിച്ചു പോയി. ഇപ്പൊ അവര് കണ്ടുപിടിച്ച എന്താണ്, ഏതിലാണോ ലയിച്ചത് അതിൽ നിന്നാ ഉണ്ടായത് ഒരു യുക്തി. ഇപ്പൊ എന്തുവരുന്നു, അതിൽ നിന്ന് ഉണ്ടായി വായുവിൽ നിന്ന്. പിന്നെ ഈ വായു എങ്ങോട്ട് പോകുന്നു, എവിടുന്ന് വരുന്നു, എങ്ങോട്ടോ പോകുന്നു, അത് അപ്രത്യക്ഷമാകുന്നു. ഇവിടെ പെട്ടെന്ന് കാറ്റ് വീശുന്നു, അപ്രത്യക്ഷമാകുന്നു. എവിടെ പോകുന്നത്? ഈ ആകാശത്ത്. ഇപ്പൊ ആകാശത്ത് നിന്നുണ്ടായി, ഈ ആകാശ, ഇത്രയും വലിയ ആകാശം എവിടുന്നുണ്ടായി? അവർക്കറിയത്തില്ല, അതുകൊണ്ട് എന്ത് പറഞ്ഞു, ബ്രഹ്മം. അറിയാത്തതൊക്കെ എന്തായി? ഇതാണ് പണ്ടത്തെ പരിണാമ സിദ്ധാന്തം. സംഖ്യന്മാര് പറഞ്ഞു, സംഖ്യന്മാരിൽ നിന്നാണത് വേദാന്തികളെല്ലാം എടുത്തത്, അദ്വൈതികളിൽ വന്നു അവിടെ നിന്നാണ് ഇങ്ങനെ വന്നു. അതുകൊണ്ട് സംഖ്യന്മാരുടെ സിദ്ധാന്തം എന്നാണ്, അവരും പറയുന്നത് ഈ ക്രമത്തിലാണ് ലയിക്കുന്നത്, ഏത് ക്രമത്തിലുണ്ടായോ ആ ക്രമത്തിൽ. പ്രകൃതിയെ നിരീക്ഷിച്ച പഴയ സയന്റിസ്റ്റുകളാണ് ഇത് കണ്ടുപിടിച്ചത്. പഴയ പരിണാമ സിദ്ധാന്തം എന്താണ്, ആകാശത്ത് നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന്. അത് സംഖ്യന്മാര് പറയുമ്പോ അവര് ബ്രഹ്മത്തിൽ നിന്നും പറഞ്ഞില്ല, അവര് പറഞ്ഞു ഇതിനൊരു കാരണമായ എന്തോന്നുണ്ട് പ്രകൃതി, അതിൽ നിന്നാണ് പിന്നെ അവരുടെ സിദ്ധാന്തം. പിന്നെ ബാക്കിയെല്ലാം ഇത്രയൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ പിന്നെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് ഒരു സിദ്ധാന്തം ഉണ്ടാക്കുന്നത്. അങ്ങനെ സിദ്ധാന്തം ഉണ്ടാക്കിയാണ് പഴയ പരിണാമ സിദ്ധാന്തം. ആകാശത്തു നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലത്തിൽ നിന്ന് പ്രതി, ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഈ പ്രതിയെ നോക്കുമ്പോൾ, മനുഷ്യരെ നോക്കുമ്പോൾ എല്ലാവരും എന്താണ്, വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണും. അതെ, ചിലപ്പോൾ ശാന്തമായിട്ടിരിക്കും, ചിലപ്പോൾ ദേഷ്യം വരും, അല്ലേ, ചിലപ്പം കിടന്നു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവര് തീരുമാനിച്ചു എന്താണ്, ഇപ്പൊ ഇതിലൊക്കെ മൂന്ന് ഗുണങ്ങളുണ്ട്, സത്വം, രജസ് തമസ്. അതുകൊണ്ടാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇത് എല്ലാത്തിനും ഉണ്ട്. നോക്കുമ്പോ എല്ലാം അങ്ങനെയാണ്. പ്രകൃതിയിൽ ഏത് നോക്കിയാലും അവിടെയൊക്കെ എന്തുണ്ട്, മൂന്ന് സ്വഭാവം എടുത്തു കാണിക്കാനും മൂന്ന് ഗുണങ്ങളുണ്ട്. ഇതെല്ലാം പ്രകൃതിയെ നിരീക്ഷിച്ച് കണ്ടെത്തിയാണ്. ത്രിഗുണമാണ്, അങ്ങനെ ഉണ്ടായി. ത്രിഗുണമായിരിക്കുന്ന പ്രകൃതി പരിണമിച്ച് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായി. അപ്പോ ആ ഭൂതങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് പ്രാണൻ. അതും സത്വരജ തമസ്, എല്ലാം സത്വരജ തമസ് ഗുണങ്ങളുള്ളതാണ്. അപ്പൊ ത്രിഗുണമയമായിരിക്കുന്ന പ്രാണൻ, ആ പ്രാണനാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ആ പ്രാണന്റെ പ്രവർത്തനമാണ് ഈ ശ്വാസോച്ഛ്വാസം നടക്കുന്നത്. അതാണ് ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള രക്തസഞ്ചാരം ഒക്കെ പ്രാണനാ ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ നാഡി, രക്തസഞ്ചാരമാണ് നാഡി. അതൊക്കെ പഴയകാലത്തെ അറിയാമായിരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എന്താണോ ഡബ്ബില്ലബ്ബെന്ന് ഹൃദയത്തിന്റെ അടിയാണ്, ഇതൊക്കെ അറിയാമായിരുന്നു. കുറെ മുമ്പ് തന്നെ അറിയാമായിരുന്നു. അപ്പൊ നമ്മളെ ഇതൊക്കെ അറിയുന്നത് ചൈതന്യത്തെ തന്നെ, പ്രാണനെയാണ്, ബോധത്തെ തന്നെ അറിയുന്നത്. ശരീരത്തിലുള്ള പ്രാണന്റെ പ്രവൃത്തിയാണ്. പിന്നെ വേറൊന്ന് ശരീരത്തിൽ നമ്മൾ എന്താ അറിയുന്നത്? വേറൊന്ന് ശരീരത്തിൽ മുള്ളുകൊണ്ടാ വേദനിക്കും, തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയാൽ തണുക്കും, തീ കൊണ്ടുകഴിഞ്ഞാൽ ചൂട്. ഇതൊക്കെ എന്താണ്? ഒന്ന് പ്രാണൻ, അതിനറിയുന്നുണ്ട്. പ്രാണൻ എന്ന് പറയുന്നത് ഭൗതികമാണ്. പഞ്ചഭൂതങ്ങളുടെ കാര്യമാണെന്ത്? പ്രാണ പരിണമിച്ചുണ്ടായ അതറിയുന്നുണ്ട്. പിന്നെ നമ്മൾ അറിയുന്നത് ചൂടും തണുപ്പും വേദനയും ഇതൊക്കെയാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇതെന്താണ് ഈ അറിയുന്നത്? ഇതൊക്കെ അറിയുന്നത് നമ്മുടെ മനസ്സിലാണ് അറിയുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും മുള്ളു കൊണ്ടുകഴിഞ്ഞാൽ വേദന എന്ന് പറയുന്നത് എവിടെ അറിയുന്നു? മനസ്സിലാണ്, മനസ്സിലെ അറിയുന്നു. വേദന നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ഇതാണ് വേദന. തണുപ്പിനെ അറിയുന്ന എവിടെ? മനസ്സ് പറയും. ശരീരം വേദനിക്കുന്നു, ശരീരം തണുക്കുന്നു, ശരീരം ചൂടാകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ അനുഭവത്തെ അറിയുന്ന ആര്? മനസ്സാണ്. മനസ്സിനാണ് ഈ അനുഭവം. അറിയാ ചെയ്യുന്നു എന്ന് വെച്ചാൽ ശരീരത്തിലൂടെ മനസ്സറിയുന്നു. ശരീരം പൊള്ളുമ്പോഴാണ് മനസ്സ് എന്ത് ചെയ്യുന്നു അറിയും. അതെങ്ങനെ പറയാം? ശരീരത്തിലെ വേദനയെ മനസ്സറിയുന്നു അങ്ങനെയും പറയാം. നിനക്കെവിടെ വേദന? കാലിനാണ് വേദന, കൈക്കാണ് വേദന, തലയ്ക്കാണ് വേദന, അങ്ങനെയൊക്കെ പറയാറ്. അപ്പോൾ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വേദന, ശരീരം വ്യാപിച്ചിരിക്കുന്ന സുഖം, ഇതെല്ലാം അറിയുന്നതാര്? മനസ്സാണ്. അപ്പോ പണ്ട് തന്നെ അവർ കണ്ടുപിടിച്ചു ഇതെല്ലാം മനസ്സിൽ മനസ്സറിയുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിൽ ഉണ്ടാകുന്നു എന്നാണ്. ശരീരം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഉപാധി മാത്രം. കാലിന് മുള്ളുകൊണ്ടാണ്, കാലാണ് വേദനിക്കുന്നത്. പക്ഷെ കാല് വേദനിക്കുന്നു എന്നുള്ളത് എന്റെ അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്നത് മനസ്സിലാ സംഭവിക്കുന്നത്. ഇത് കേവലം സ്ഥൂലമായ ശരീരത്തിന് മാത്രം ബന്ധപ്പെട്ട ഒന്നല്ല. ശരിക്കും അത് മനസ്സിലാണ്, അത് ശരിയുമാണ്. കാരണം ഇപ്പം നമ്മുടെ കാലിനെ മരവിപ്പിച്ചിട്ട് കാലം മുറിച്ചു കളഞ്ഞ വേദന അറിയും? കാലവിടെ ഉണ്ടല്ലോ, എന്താ അറിയാത്ത? മനസ്സുമായിട്ട് ബന്ധമില്ല. വേദന കാലിന്റെ ആണെങ്കിൽ കാലും അവിടെ ഉണ്ട്, എന്തുകൊണ്ട് അറിയുന്നില്ല? അപ്പൊ പറയും എന്താണ് നമ്മളെ ബ്രെയിനിൽ നിന്നും ഉള്ള നെർവുകൾ അവിടെയുണ്ട്. അതിൽ കൂടി മെസ്സേജ് ബ്രെയിനിൽ വരുന്നു. ബ്രെയിനിൽ വരുമ്പോൾ ബ്രെയിനാണ് പറയുന്നത് വേദനിക്കുന്നു. അത് ബ്രെയിനാ പറയും. അപ്പൊ ഇങ്ങോട്ട് വരുന്ന മെസ്സേജിനെ തടയുകയാണ്. മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ പോയി. കാലിന്റെ അവിടെ നിന്ന് മേലോട്ടുള്ള കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഒന്നും അറിയുന്നില്ല, മനസ്സിലെത്തുന്നില്ല, മെസ്സേജ് കിട്ടുന്നില്ല. വാസ്തവത്തിൽ വേദന സുഖം ദുഃഖം എല്ലാം ഇന്നത്തെ ഭൗതികശാസ്ത്രം പറയുന്നത് എന്താണോ അതൊക്കെ ബ്രെയിനാണ്, ബ്രെയിനിലാണ് അത് സംഭവിക്കുന്നത്. അല്ല ശരീരത്തിന്റെ ഒരു ഭാഗത്തും ശരീരമായിട്ട് ന്യൂറോ കണക്ഷൻസ് ഉണ്ട്. കണക്ഷൻ ഓരോ സ്ഥലത്തും ചെല്ലുന്നുണ്ട്, അവിടെയുള്ള മെസ്സേജുകൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നു. ബ്രെയിനാണ് പറയുന്നത് എന്ത് സുഖമുണ്ട് ദുഃഖമുണ്ട്. ഈ ബ്രെയിൻ എന്ന് പറയുന്ന പഴയ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. അതിന്റെ സ്ഥാനത്ത് അവരെന്താ പറഞ്ഞത്, അന്ധക്കരണം, മനസ്സ്. അത് മറ്റൊരു വിഷയമാണ്. അപ്പോ പഴയകാലത്ത് പറഞ്ഞ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മനസ്സിലാണ് ഇതെന്നാ അറിയുന്നത് അല്ലേ. സുഖം ദുഃഖമൊക്കെ അന്ധക്കരണം അല്ലെങ്കിൽ മനസ്സ് പല പേരുകളിൽ പറയും. പേരിലൊന്നും കാര്യമില്ല, എന്താണ് അതിന്റെ സംഭവം എന്ന് നമ്മൾ മനസ്സിലായി. അപ്പൊ ഇതൊക്കെ സൂക്ഷ്മമാണ്. അപ്പോ പഴയകാലത്ത് എന്താ പറഞ്ഞത്, ഇതൊക്കെ മനസ്സിന്റെ പരിണാമങ്ങളാണ്. സുഖമായാലും ദുഃഖമായാലും എന്താണോ മനസ്സിന്റെ പരിണാമങ്ങൾ അതിനെ അറിയുന്നു. മനസ്സിന്റെ പരിണാമങ്ങൾ മനസ്സ് തന്നെ അറിയുന്നു. മനസ്സിന്റെ പരിണാമങ്ങൾ മനസ്സെങ്ങനെ അറിയുന്നു? മനസ്സ് ചൈതന്യവത്തായിരുന്നു. മനസ്സ് ചൈതന്യവത്തായതുകൊണ്ട് ആ ചൈതന്യം മനസ്സിലൂടെ ശരീരത്തിലേക്ക് വ്യാപിച്ചതാണ്. ശരിക്കും ചൈതന്യവത്തായിരിക്കുന്ന എന്താണോ മനസ്സ്. ശരീരമായിട്ട് മനസ്സിന് ബന്ധമില്ലെങ്കിൽ പിന്നെ ശരീരത്തിൽ ചൈതന്യം. അപ്പൊ ചൈതന്യം ഇരിക്കുന്നത് ശരീരത്തിലുള്ള മനസ്സിലാണ്. ചൈതന്യം എന്ന് വെച്ചാൽ ബോധം. ഇപ്പൊ ശരീരം ചൈതന്യവത്ത് എന്ന് പറഞ്ഞാൽ എന്താ അല്ല, ശരിക്കും ചൈതന്യം എന്ന് പറയുന്നത് മനസ്സിലിരിക്കുകയാണ്. മനസ്സും ശരീരമായിട്ട് സമ്പർക്കം ഉണ്ടായതുകൊണ്ടാണ് ശരീരത്തിൽ ചൈതന്യമുണ്ട്, ബോധമുണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ശരീരത്തിന് സ്വതന്ത്രമായിട്ട് ബോധം ഇതിനുണ്ടാവാം. അപ്പൊ നമ്മൾ ഈ അറിയുന്ന സുഖവും ദുഃഖവും വേദനയും സുഖവും എല്ലാം ശരീരത്തിൻ്റെതെന്ന് പറയുന്നത് ശരിക്കും ഏതിൻ്റെയാണോ മനസ്സിൻ്റെയാണ്, അല്ല ശരീരത്തിൻ്റെ അല്ല. ഇതാണ് പഴയ കാലത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് സുഖദുഃഖാദികളൊക്കെ എന്ത് പറയുന്നു, അന്ധക്കരണ ധർമ്മമാണ്, അല്ലാതെ ശരീരധർമ്മമല്ല. അപ്പൊ ഞാനിപ്പോ അറിയുന്നു, ചൈതന്യവത്തായ ശരീരത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ശരീരമായിട്ടും മനസ്സിന്റെ സമ്പർക്കം ഉള്ളതുകൊണ്ട് മനസ്സിന്റെ ശരീര ആ ചൈതന്യത്തെ ശരീരത്തിൽ അറിയുന്നു എന്നാണ് അല്ലേ. മനസ്സിലുള്ള ചൈതന്യത്തെ അതും ശരീരമായിട്ടൊരു ബന്ധമുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ശരീരം ചൈതന്യമുള്ളതായിട്ട് അറിയുന്നു. ശരിക്കും അത് മനസ്സിലിരിക്കുന്ന ചൈതന്യമാണ്. ചൈതന്യം എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലാക്കുന്ന അറിവ് ബോധം എന്നാണ്. ചൈതന്യം എന്ന് വെച്ചാൽ പ്രാണൻ എന്നുള്ളത്, ചേതന എന്ന് വെച്ചാൽ അറിവെന്ന്. പ്രാണൻ വേറെ അറിവ് വേറെ, അതിനാണ് ആദ്യം പ്രാണന്റെ കാര്യം. അപ്പൊ സൂക്ഷ്മ ഭൂതങ്ങൾ ഇങ്ങനെ പരിണമിച്ചതാണ് പ്രാണൻ. ഇനി ഈ സുഖം ദുഃഖം ഒക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ, മനസ്സിലറിയുന്നുണ്ട്. ഇതെന്താണ് സുഖം ദുഃഖം? ഇതും സൂക്ഷ്മഭൂതങ്ങൾ പരിണമിച്ചാണ്, ഭൗതികമാണിതെല്ലാം. എങ്ങനെയാണോ പ്രാണൻ ഭൗതികമായിരിക്കുന്നത് അതുപോലെ സൂക്ഷ്മഭൂതങ്ങൾ പരമിച്ചതാണ് സ്വതുക്കാദികൾ, അതും ഭൗതികമാണ്. ഭൂതകാര്യം ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതങ്ങളുടെ പരിണാമം, ഭൂതങ്ങളുടെ കാര്യം എന്ന് വെച്ചാൽ അത് അറിവല്ല, മറിച്ച് ഇതെല്ലാം എന്താണ്? അറിവിന്റെ വിഷയം. ഞാൻ സുഖിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സുഖത്തെ അറിയുന്നു എന്ന് വെച്ചാൽ സുഖം എന്ന് പറയുന്നത് എന്റെ അറിവിന്റെ വിഷയം ആയി. ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം എന്റെ അറിവിന്റെ വിഷയം ആയി. എനിക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? വേദന എന്റെ അറിവിന്റെ വിഷയമായി. എനിക്ക് കാമമുണ്ട്, എനിക്ക് ക്രോധമുണ്ട്, എന്ത് പറഞ്ഞാലും എന്താണ്? ഇതെല്ലാം നമ്മുടെ അറിവിന്റെ വിഷയമാകും. എന്താണോ അറിവിന്റെ വിഷയമാകുന്നത് അതെല്ലാം ഭൗതികമാണ്. മനസ്സിലായോ? ഇപ്പൊ സ്ഥൂലമായ ഈ ശരീരവും നമുക്ക് ചൈതന്യം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്ന ഈ ശരീരവും എന്താണ്? ഭൗതികമാണ് സ്ഥൂല ശരീരം. നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന സുഖം ദുഃഖം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്താണ്? അതും ഭൗതികമാണ്. അപ്പൊ നമ്മളിത് നേരത്തെ പറഞ്ഞു ചിന്മയമായിരിക്കുന്നു ഉള്ളിൽ, അല്ലെ? ചൈതന്യവത്തായിരിക്കുന്നു നമ്മുടെ എന്തൊക്കെ ആ ചൈതന്യവത്തായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈതന്യവത്തായിരിക്കുന്ന നമ്മുടെ അന്ധകരണത്തിൽ നമ്മൾ എന്തിനെയൊക്കെയാണോ അറിയുന്നത് അതൊക്കെ ഭൗതികമാണ്. ഭൗതികം എന്ന് പറഞ്ഞാൽ ജഡം. മനസ്സിലായോ? ചിത്ഖനം എന്ന് പറഞ്ഞാൽ അത് എവിടെ എങ്ങനെ പറയുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. നിരുപാധികമായിരിക്കുന്ന ചിത്ത്, അതിനെ എന്ത് പറയാം? ചിത് ഖനം. ഈ ഖനം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതിൽ രണ്ടാമതും ഇല്ലെന്നാണ്. അതിനാണ് ഖനം എന്ന് പറയുന്നത്. അയോ ഖനം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കട്ട. ഇരുമ്പ് കട്ട എന്ന് വെച്ചാൽ വേറെ മിക്സ് ഒന്നും ഇല്ല. ഖനശബ്ദം അതിനാ ഉപയോഗിക്കുന്നത്. അതായത് ഒന്നിനോടുകൂടി മറ്റൊന്നുകൂടി മിക്സായിരുന്ന അതിനെ ഖനം എന്ന് പറയാൻ പറ്റും. ഐസ് എന്ന് പറഞ്ഞ ഇരുമ്പ്, അതിനോടുകൂടി കുറച്ച് സ്വർണം കൂടെ ചേർത്ത് തന്നിരിക്കട്ടെ, പിന്നെ അയോഖനം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അയോഖനം എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അത് മാത്രമായി രണ്ടാമതും ചേരാൻ പാടില്ല. ഇപ്പൊ ചിത് ഖനം എന്ന് വെച്ചാൽ ചിതേ, ചിത്ത് മാത്രമായിരിക്കില്ല, രണ്ടാമതൊന്നും അതി വരാൻ പാടില്ല. എന്നാലും ചിത് ഖനം എന്ന് പറയാൻ പറ്റും. ചിത് ഖനം മാത്രമായിരിക്കുമ്പോ അതെന്തായിരിക്കും? ചിത്ത് മാത്രം എന്ന് വെച്ചാൽ നിരുപാധികമായ അറിവ് മാത്രം, അതിന് വേറെ ഒരു മിക്സും വരാൻ പാടില്ല. ചിന്മയം എന്ന് പറയുമ്പോ എന്താണ്? അതില് ഭൗതികവും ഉണ്ട്, ഭൂതകാര്യങ്ങളായ സുഖദുഃഖാദികൾ എല്ലാം ഉണ്ട്. ചിത്ത് അത് ആണ് പറയുന്നത്. സന്ദർഭം അനുസരിച്ച് മനസ്സിലാവും. ചിത്തെന്ന് പറഞ്ഞാൽ ചിലടത്ത് ചൈതന്യമുള്ളതിനെയും ചിത്തെന്ന് പറയും, ചിലടത്ത് കേവലമായ ചൈതന്യത്തെയും ചിത്തെന്ന് പറയും. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളും മനസ്സിലിക്കുന്നു. എന്താണ്? ഈ ചൈതന്യം എന്ന് പറയുന്നത് നിരുപാധികവുമാണ്, സ്വാഭാവികവുമാണ്. സ്വാഭാവികം എന്ന് പറയുമ്പോൾ അവിടെ കേവലം ചൈതന്യം മാത്രം അല്ല, അവിടെ ഭൗതിക വസ്തുക്കളും ഉണ്ട്. സുഖം ദുഃഖം എന്ന് പറയുന്നത് ഈ പ്രാണനെ പോലെയാണ്. പ്രാണൻ എങ്ങനെയാണോ ഭൗതിക പരിണാമമായിരിക്കുന്നത്, അതുപോലെ സുഖദുഃഖങ്ങളും എന്താണ്? ഈ പറയുന്ന സൂക്ഷ്മഭൂതങ്ങളുടെ ഭൗതിക പരിണാമമാണ്. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? പ്രാണൻ എന്ന് പറയുമ്പോൾ അതിന്റെ രാജസ പരിണാമമാണ്. സുഖാദികളെന്ന് പറയുമ്പോൾ അതിന്റെ സാത്വിക പരിണാമമാണ്. അതിൽ തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ പ്രത്യേകത വരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഗുണത്തിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. സത്വം ഏറ്റവും കുടിക്കുമ്പോൾ അത് കേവല സുഖം. അതുകൊണ്ട് തമസോടെ വന്നു കഴിഞ്ഞാൽ പിന്നോട് സുഖമില്ല. പക്ഷെ അത് മൊത്തത്തിൽ സത്വപരിണാമമാണ്. പക്ഷെ സത്വപരിണാമം എന്ന് പറയുമ്പോൾ കേവല സത്വത്തിന്റെ പരിണാമം, കേവല രജസിന്റെ പരിണാമം അങ്ങനെ ഒന്നുമില്ല. പ്രാണന്മാര് രജസിന്റെ പരിണാമം എന്ന് പറഞ്ഞാൽ അതിന് സത്വവുമാണ് തമസും. അന്ധകരണം സത്വപരിണാമം എന്ന് പറഞ്ഞാൽ അത് സത്വം കാണും, രജസം കാണും, തമസം കാണും. അതിൽ സത്വമാണ് കൂടെ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ സുഖമായി, തമസ് കൂടെ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ ആലസ്യമായി, രജസ് കൂടെ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ ചിന്തകളായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ പറയുന്ന സുഖദുഃഖാദികളായാലും പ്രാണനായാലും എല്ലാം എന്താണ് ഇവിടെ ഭൗതികമാണ്. അതാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം അറിവിന് വിഷയമാകുന്നു. ജഡമാണെന്ന് പറയുന്നത് ദോഷവും പിന്നെ എന്തുകൊണ്ട്? ഇതെല്ലാം ജഡമാണ്. എന്തുകൊണ്ട്? ഭൂതപരിണാമമാണ്, ഭൗതികമാണ്. ഭൗതികം എന്ന് വെച്ചാൽ തന്നെ ജഡമാണ്. അപ്പൊ അറിവിന് വിഷയമായിരിക്കുന്ന എല്ലാം തന്നെ ജഡമാണ്. ഇത്തരം പറഞ്ഞുകൊണ്ട് തീരുന്നില്ല. ഇനിയും ഉണ്ടായത് മനസ്സിലാക്കാം.